ചുവർഗം പോകുന്നതമ്മനായി മാറ്റം താരാഹോ വാസൽ തിരവാദാർ നാത്തുഴായ് മുടിയാരായണൻ നമ്മാൽ പോത്ത പലേ തരും പുണ്യനാൾ പന്തൊരുനാൾ കൂത്തത്തിൻ വായ് വീഴ്ന്ന കുംഭകർണനും തോർത്തു മുനക്കേ പെരുന്തുയിൽ താൻ തന്നാനോ ആത്മനങ്ങളുടയായി അരുങ്കലനേ തേത്തമായി വന്ന തിരവേ ഗോരമ്പായി